അധ്യായം 70 അൽ മഅരിജ് മക്കയിൽ അവതരിച്ചത്. മൂന്നാം സൂക്തത്തിൽ മഅരിജിനെ അഥവാ കയറിപ്പോകുന്ന വഴികളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ. സംഭവിക്കാനിരിക്കുന്ന ഒരു ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് അതാ ആവശ്യപ്പെട്ടിരിക്കുന്നു. സത്യനിഷേധികൾക്ക് അത് തടുക്കുവാൻ ആരുമില്ല. കയറിപ്പോകുന്ന വഴികളുടെ അധിപനായ അള്ളാഹുവിങ്കിൽ നിന്ന് വരുന്ന ശിക്ഷയെ. تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة. 50,000 കൊല്ലത്തെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അവങ്കിലേക്ക് കയറിപ്പോകുന്നു. فاصبر صبرا جميلا. എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈകൊള്ളുക. إنهم يرونه بعيدا. തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു. ونراه قريبا. നാം അതിനെ അടുത്തതായും കാണുന്നു. يوم تكون السماء كالمهل. ആകാശം ഉരുകിയ ലോഹം പോലെ ആകുന്ന ദിവസം. وتكون الجبال كالعهن. പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയാവുകയും. ولا يسأل حميم حميما. ഒരുറ്റ ബന്ധുവും മറ്റൊരു ഉറ്റ ബന്ധുവിനോട് അന്ന് യാതൊന്നും ചോദിക്കുകയില്ല. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه. അവർക്ക് അന്യോന്യം കാണിക്കപ്പെടും. തന്റെ മക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറ്റവാളി ആഗ്രഹിക്കും. തന്റെ ഭാര്യയെയും സഹോദരനെയും. തനിക്ക് അഭയം നൽകിയിരുന്ന തന്റെ ബന്ധുക്കളെയും. ومن في الأرض جميعا ثم ينجيه. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും. എന്നിട്ട് അതവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന്. സംശയം വേണ്ട, തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകമാകുന്നു. തലയുടെ തൊലിയുരിച്ചു കളയുന്ന നരകാഗ്നി. പിന്നോക്കം മാറുകയും തിരിഞ്ഞുകളയുകയും ചെയ്തവരെ അത് ക്ഷണിക്കും. ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചവരെയും. തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റം അക്ഷമനായിക്കൊണ്ടാണ്. അതായത് തിന്മ ബാധിച്ചാൽ പൊറുതികേട് കാണിക്കുന്നവനായിക്കൊണ്ടും. നന്മ കൈവന്നാൽ തടഞ്ഞുവെക്കുന്നവനായിക്കൊണ്ടും. നമസ്കരിക്കുന്നവരൊഴികെ. അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ സ്ഥിരമായി നിഷ്ഠയുള്ളവർ. والذين في اموالهم حق معلوم. തങ്ങളുടെ സ്വത്തുക്കളിൽ നിർണിതമായ അവകാശം നൽകുന്നവരും. للسائل والمحروم. ചോദിച്ചു വരുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും. والذين يصدقون بيوم الدين. പ്രതിഫല ദിനത്തിൽ വിശ്വസിക്കുന്നവരും. والذين هم من عذاب ربهم مشفقون. തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെപ്പറ്റി ഭയമുള്ളവരുമൊഴികെ.